Vava nachatiram andapuvanam unakkudane ിക്കും കാലം വന്നാല നീലാകാശത്ത് മായ നക്ഷത്ര കാവിൽ മിന്നാമെടേ തപ്പടിക്കട തകിലടിക്കട നീ അടിരസത്തെ ആസപ്പെട്ടൊരു യോഗമെത്തിയടേ നടൻ പട്ടി തപ്പാങ്കുതി കൊണ്ടാകമണിന്നട ചനയ തപ്പടിക്കിട തകിലടിക്കിട നീ അടിരസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ ചേർന്ന നടികരട പകിട്ടിൽ വീഴാത്ത മനസ്സൊന്നുണ്ടെങ്കിൽ നീയും എവർക്കും നൻപനടാശം എന്ന ടീനേജൻ പാഷൻ ഈ താന്ത്രത്തിക്ക് റോഷൻ തിളപ്പുള്ള ടീനേജൻ പാഷൻ ഈ ചിത്രം വന്ന ട്രാഫിക് പ്രോഗ്രസ് സ്ക്രീനിൽ കണ്ടാൽ പാല പൂവ നാട്ടിൽ നീലയുത്തിന്റെ കൂട്ടേ ചെമ്മച്ചാനേ തപ്പടിക്കട തകിലടിക്കട നീ അടിറസത്തി ആശപ്പെട്ടൊരു യോഗമെത്തിയടേ മിന്ന മിന്നിക്കും കാലം വന്നാല നീലാകാശത്തമായ നക്ഷത്ര കാവിൽ മിന്നാമേട ചെമ്മച്ചാനേ തപ്പടിക്കട തകിലടിക്കട നീ അടിറസത്തി ആശപ്പെട്ടൊരു യോഗമെത്തിയടേ കൊറുപ്പാണെന്നാലും നടിപ്പ് ചോറായാൽ രസികർ നെഞ്ചേറ്റി നടക്കുമെടാ തമിഴ് മലനാട് മുംബൈ തെലങ്കാന നിറയെ നീ കണ്ടാൽ കപ്പാത്തി നിൻ കയ്യിൽ തുപ്പാക്കി നീ കണ്ടാൽ കപ്പാത്തി കരുത്തുള്ള കയ്യിൽ തുപ്പാക്കി കോട്ട് സൂട്ട് പുത്തൻ കൂട്ട് വീട് പിന്നെ സ്വാരിക്കാര് വേണം പിന്നെ പോലീസ് എസ്കോച്ചാണ് തപ്പടിക്കട തകിലടിക്കട നീ അടിരസാത്തി ആശപ്പെട്ടൊരു ശോകമെത്തിയടേ ിക്കും കാലം വന്നാല നീലാകാശത്ത് മായ നക്ഷത്ര കാവിൽ നിന്നാമേടേ തങ്ക തകിട തകിട തകിട തകിട തകിട തകിട തകിട തകിട തകിട തകിട തകിട തകിട